പരസ്പരനിരപേക്ഷാണി ഭിന്നാനി സൃഷ്ടിസ്ഥാനാനി അഹോസിത് പരസ്പരാപേക്ഷയാ ഏകം സുഷുപ്തിസ്ഥാനമിതി. ഇപ്പൊ ഇവിടെ സുഷുപ്തിയെ കുറിച്ച് ശ്രുതിയിൽ പലയിടത്തും ചാന്ദോഗ്യം ബൃഹദാരണ്യകം ഇവിടെയൊക്കെ പലതരത്തിലാണ് കാണുന്നത്. ഇവിടുത്തെ പറഞ്ഞത് നാഡീഷു സൃപ്തഭവതി. അപ്പോ ജീവൻ നാഡികളിൽ പ്രവേശിച്ചിരിക്കുന്നു. എടുത്തു പറഞ്ഞു പുരീതദിശേതി, പുരീതത്തിൽ എന്ന് പറഞ്ഞു അന്തർഹൃദയ ആകാശ വേറെടുത്ത് പറഞ്ഞു അന്തർഹൃദയ ആകാശത്തിലാണ്. പിന്നെ വേറെടുത്ത് പറഞ്ഞു സതാസൗമ്യ തഥാ സമ്പന്നോ ബോധി, സത്തിനോട് ഏകീഭവിച്ചിരിക്കുന്നു. ശ്രുതി എന്ന് പലതരത്തിൽ പറഞ്ഞാൽ എന്തായാലും താല്പര്യം ഇത് എന്ന് വെച്ചാൽ ഇങ്ങനെ ഓരോരോ സുഷുപ്തി സ്ഥാനമുണ്ടോ, ഭിന്ന സുഷുപ്തി സ്ഥാനങ്ങളുണ്ടോ, അങ്ങനെ വരാം. തത്ര സംശയം ഏതാനി നാഡ്യാദീനി പരസ്പര നിരപേക്ഷാണി ഭിന്നാനി സുഷുപ്തി സ്ഥാനാനി. നാഡ്യാദികൾ പരസ്പര ഭിന്നങ്ങളായ സുഷുപ്തി സ്ഥാനങ്ങളാണോ? അഹോസിത് പരസ്പരാപേക്ഷ ഏകം സുഷുപ്തി സ്ഥാനം. അതോ ഇതെല്ലാം പരസ്പര അപേക്ഷിച്ച് എല്ലാം കൂടി ചേർന്ന് ഒരു സുഷുപ്തി സ്ഥാനമാണ്. എല്ലാം കൂടെ ചേർന്ന് ഒരു സുഷുപ്തി സ്ഥാനമാകാം. കിം താവത് പ്രാപ്തം, അവിടെ എന്ത് ആണ് പൂർവക്ഷിയുടെ അഭിപ്രായം? ഭിന്നാനി എന്ന ഭിന്ന ഭിന്ന സുഷുപ്തി സ്ഥാനങ്ങളാണെന്ന് വെച്ചാൽ സുഷുപ്തി ചിലപ്പോൾ നാഡികളിലായിരിക്കും, ചിലപ്പോൾ പുരീതത്തിലായിരിക്കും, ചിലപ്പോൾ ഹൃദയാകാശത്തിലായിരിക്കും, ചിലപ്പോൾ സത്തിലായിരിക്കും. ഇങ്ങനെ ഭിന്ന സ്ഥാനങ്ങളാണെന്ന് പൂർവക്ഷി പറയുന്നു. കുതഹ എന്തുകൊണ്ട്? ഏകാർത്ഥത്വ ഏകാർത്ഥാനാം ക്വചിത് പരസ്പരാപേക്ഷത്വം ദൃശ്യതേ ബ്രഹീയവാദീനാം. ശ്രുതിയിലൂടെയാണിത് തീരുമാനിക്കുന്നത്. കാരണം സുഷുപ്തി എന്ന് പറയുന്നത് സുഷുപ്തി സമയത്ത് ആർക്കും അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ സുഷുപ്തിയെ കുറിച്ചുകൂടെ ശ്രുതി വാക്യങ്ങളിൽ ഇങ്ങനെയൊക്കെയാണ് കാണുന്നത്. അതനുസരിച്ച് തീരുമാനിക്കാനേ കഴിയും. പലതരത്തിലുള്ള ശ്രുതി ശ്രുതിപ്രമാണമാണ്. അതിന് ശ്രുതിയിൽ സാധാരണ ഇങ്ങനെ കാണുന്നിടത്ത് ഏകാർത്ഥാനാം പരസ്പര നിരപേക്ഷത്വമാണ് കാണുന്നത്. ഒന്നിനു വേണ്ടി പല കാര്യങ്ങൾ പറഞ്ഞാൽ പരസ്പര അപേക്ഷ കാണത്തില്ല, എല്ലാം സ്വതന്ത്രമായിട്ട്. വ്രീഹി ഭർവ യവേർവ പുരോടാശ ഉണ്ടാക്കുന്ന സ്ഥലത്ത് പറയാണ്, അത് വ്രീഹി കൊണ്ടും ആകാം യവം കൊണ്ടും ആകാം. ഏകാർത്ഥമാണ് പുരോടാശം എന്ന് പറയുന്നത്, ഒന്നിനു വേണ്ടിയിട്ടാണ്. വ്രീഹി കൊണ്ടും അതുണ്ടാക്കാം. വ്രീഹി കൊണ്ട് ഉണ്ടാക്കിയതിനും അത് പ്രൗഢാസമാണ്. ഈ യാഗത്തിൽ യാഗാഗ്നിയിൽ അർപ്പിക്കുന്ന ഹൗസ് അല്ലെങ്കിൽ യവം കൊണ്ടുണ്ടാക്കിയാലും അത് പുരോടാസം തന്നെ. അവിടെ വേദവാക്യാർത്ഥത്തെ നിർണയിച്ചത് ഇങ്ങനെയാണ്, ഇത് രണ്ടും പരസ്പരം നിരപേക്ഷമാണ്. നിരപേക്ഷം എന്ന് വെച്ചാൽ വ്രീഹിയിൽ നിന്നുണ്ടായാലും അതിഷ്ടമുണ്ടാകും, യവത്തിൽ നിന്നുണ്ടാക്കിയാലും അതിഷ്ടമുണ്ടാകും. രണ്ടും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. രണ്ടിൽ നിന്നും അദൃഷ്ടം ഉണ്ടാകുന്നു. ഇങ്ങനെയൊക്കെയാണ് വേദത്തിൽ അർത്ഥത്തെ നിർണയിക്കുന്നത്. അപ്പോൾ അവിടെയെല്ലാം അങ്ങനെ അർത്ഥത്തെ നിർണയിക്കുമ്പോൾ ഇതും വേദമാണോ? അപ്പോൾ ഇവിടെയും അർത്ഥത്തെ പൊതുവെ എങ്ങനെയാണോ ശ്രുതി വാക്യങ്ങളുടെ അർത്ഥത്തെ തീരുമാനിക്കുന്ന അതുപോലെ തന്നെ തീരുമാനിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ശ്രുതിയുടെ അർത്ഥത്തെ തീരുമാനിക്കുന്നതിന് വ്യവസ്ഥകൾ ചെയ്തത് ജൈമിനീയന്മാരാണ്. ജൈമിനിയുടെ ആൾക്കാർ അവർ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു വികല്പങ്ങൾ വന്നു കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള അർത്ഥത്തെ സ്വീകരിക്കണമെന്നുള്ളത്. അപ്പോൾ ഭാഷകാരനും അത്തരം നിയമങ്ങളെ തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതായത് ശ്രുതിയിൽ നിന്ന് അർത്ഥത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള നിയമങ്ങൾ, ആ നിയമത്തിൽ നിന്നുകൊണ്ടേ ആ അർത്ഥത്തെ സ്വീകരിക്കാൻ പറ്റും. അല്ല, ഇനി അത്തരം നിയമങ്ങളെ തിരസ്കരിച്ചു കഴിഞ്ഞാൽ ഇതുകൊണ്ടൊരു സദസ്സിച്ചെന്ന് സംസാരിക്കാൻ പറ്റത്തില്ല. വിദ്വാൻമാരുടെ ഇടയിൽ ചെന്നിട്ട് പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സ്വതന്ത്രമായ യുക്തി അനുസരിച്ച് പറയാം. അപ്പം അങ്ങനെ സ്വതന്ത്ര യുക്തി അംഗീകരിക്കുന്നവർ നോക്കും നമ്മുടെ യുക്തിക്ക് മേൽക്കൈയുണ്ടോ എന്ന് അംഗീകരിക്കും, അല്ലെങ്കിൽ തള്ളിക്കളയും. അതിനാണ് പ്രാധാന്യം. അന്നങ്ങനെയല്ല. അന്ന് വേദ അർത്ഥത്തെ നിർണയിക്കുന്നതിന് മീമാംസകരുടെ ചില മാർഗനിർദ്ദേശങ്ങളുണ്ട്. അതിനനുസരിച്ച് വേണം എവിടെയായാലും വ്യാഖ്യാനിക്കും. ഈ പറയുന്ന വാക്യങ്ങളെല്ലാം വേദമാണ്. അപ്പോൾ ഇവിടെയും ആ നിയമങ്ങൾ സ്വീകരിക്കണം. അതുകൊണ്ടാണ് ഇവിടെ വ്രീഹിയുടെയും യവത്തിൻ്റെയും കാര്യമെല്ലാം പറയുന്നത്. ഇവിടെ സുഷുപ്തിയെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ ബ്രഹ്മത്തിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ വ്രീഹിയും യവവും എല്ലാം കൊണ്ടുവരുന്നതിന് അതിൻ്റെ ആവശ്യമില്ല. അത് അർത്ഥത്തെ ലഭിക്കുന്നതിന് വേണ്ടി വേദത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ അതിങ്ങനെയാണ് എന്ന് മീമാംസകർ പൂർവ്വം തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് പറയുകയാണ്. വ്യാഖ്യാനങ്ങളിലൊക്കെ ഇത് കൂടുതൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിപ്പോൾ ഒരുപാട് വ്യാഖ്യാനം. ഇപ്പോൾ ഭാമതികാരനൊക്കെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ ഒരുപാട് അവർ വ്യാഖ്യാനം. കാരണം മീമാംസയുടെ എല്ലാ നിയമങ്ങളും ന്യായങ്ങളും എല്ലാം കൊണ്ടുവന്നിട്ട് അതിന് ഒരുപാട് വിശദമായി വ്യാഖ്യാനിക്കും. പറയുന്നു മനസ്സിലാക്കുന്നത് സ്വതന്ത്ര യുക്തി അനുസരിച്ചല്ല ഭാഷകാരൻ. ഭാഷകാരൻ വലിയ യുക്തിവാദിയാണെങ്കിലും അവിടെ വേദാർത്ഥത്തെ സ്വീകരിക്കുന്നത് വൈദികന്മാരുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് തന്നെയാണ്. പിന്നെ അവിടെ നിന്ന് കണ്ടെത്തുന്ന അർത്ഥങ്ങൾക്ക് വ്യത്യാസം വരും. ഉപായം അത് തന്നെയാണ്. അതുകൊണ്ടാണ് അവർക്ക് കാണാൻ കഴിയാത്ത അർത്ഥങ്ങളെല്ലാം ഭാഷകാരൻ കണ്ടത്. ജൈമിനിയന്മാർ പറയുന്ന അർത്ഥമൊന്നും അല്ലല്ലോ ഭാഷകാരൻ പറയുന്നു. അതുകൊണ്ട് ഏകാർത്ഥമായ വയ്ക്ക് ഒരു കാര്യം സാധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വയ്ക്ക് പരസ്പര അപേക്ഷത്വം ഉണ്ട്. ക്രൂഢാശം എന്ന് പറയുന്ന ഒരു കാര്യം സാധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗ്രഹിക്കും യവത്തിനും പരസ്പര അപേക്ഷയുണ്ട്. എന്നുവെച്ചാൽ രണ്ടിൽ നിന്ന് സ്വതന്ത്രമായിട്ടാണ് അപൂർവം ഉണ്ടാകുന്നത്. ഇതെല്ലാം അവിടെ തീരുമാനിക്കുന്ന എന്തിനു വേണ്ടി? അപൂർവത്തിന് വേണ്ടിയിട്ടാണ്. അപൂർവമാണ് സ്വർഗത്തെ കൊടുക്കുന്നത്. അപ്പോൾ ഈ രണ്ടും കൂടെ ചേർന്നിട്ടല്ല അപൂർവം ഉണ്ടാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രണ്ടും ഒരുമിച്ച് ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെ വേണ്ട. ഗ്രഹി ഉപയോഗിച്ച് പുരോടാശം ഉണ്ടാക്കി അഗ്നിയിൽ അർപ്പിച്ചാലും, യവം ഉപയോഗിച്ച് പുരോടാശം ഉണ്ടാക്കി അട, പുരോടാശം എന്ന് പറഞ്ഞ അട, അതുണ്ടാക്കി അഗ്നിയിൽ അർപ്പിച്ചാലും അപൂർവം ഉണ്ടാകും. അതാണ് പരസ്പര അപേക്ഷ ഇല്ലാതെ ഏകാർത്ഥം എന്ന് പറയുന്നു. ആ യുക്തിയാണ് ഇവിടെയും പറയുന്നത്. ഇത് പക്ഷെ പൂർവക്ഷി പറയുന്നതാണ്. ഇതിലൂടെ പൂർവക്ഷി പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം വേറെ. പക്ഷെ ആ നിയമം എന്ന് പറയുന്നത് സർവസമ്മതമാണ്. അന്ന് ഈ വരുന്ന വാദി പ്രതിവാദികൾക്കെല്ലാം സമ്മതമായിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ വേദാർത്ഥ വിചാരം ചെയ്യുന്നവർക്കെല്ലാം സമ്മതമായ കാര്യമാണ്. ഏകാർത്ഥാനം ക്വചിത് പരസ്പരാപേക്ഷത്വം ദൃശ്യത്തെ. ഏകാർത്ഥമായതിന് ഒരിടത്തും തന്നെ പരസ്പരാശ്രയത്വം കാണുന്നില്ല. വ്രീഹ്യവാദീന ഏകാർത്ഥാനം, വ്രീഹ്യവാദികളും ഇതുപോലെ പല സന്ദർഭങ്ങളും കാണും വേദത്തിൽ. നാഢ്യാദീനാം തു ഏകാർത്ഥത സുഷുപ്തോ ദൃശ്യത്തെ, നാഡീഷു സൃപ്തോ ഭവതി പുരീത ദിശ്യേത് വിധിച്ച തത്ര തത്ര സപ്തമി നിർദ്ദേശസ്യ തുല്യത്വം. സുഹൃത്തെ സംബന്ധിച്ച് ശ്രുതി പറയുന്നിടത്ത് ഏകാർത്ഥത്വം കാണുന്നുണ്ട്. ഈ പറയുന്നതൊക്കെ എന്തിനു വേണ്ടി? സുഷുപ്തി സ്ഥാനത്തിന് വേണ്ടിയാ പറയുന്നത്. എന്താണ് ആ സുഷുപ്തി സ്ഥാനം? ഭാഷകാരൻ അവസാനം പറയും അത് ബ്രഹ്മം തന്നെ. സുഷുപ്തി സ്ഥാനം ബ്രഹ്മം തന്നെ എന്നുള്ളതാണ് സിദ്ധാന്തം. പൂർവക്ഷി പറയുന്ന അങ്ങനെയല്ല. ശ്രുതി നേരിട്ട് പറഞ്ഞിരിക്കുന്നല്ലേ, നാഡി പുരീത ഹൃദയാകാശം എന്നെല്ലാം പറയുമ്പോൾ അത് വേറെ വേറെ ആകാനേ വഴിയുള്ളൂ. എന്നാലും നാഡ്യാദീനാന്ത് ഏകാർത്ഥത സുഷുപ്ത ദൃശ്യം, നാഡ്യാദികളെല്ലാം ഒന്നിനു വേണ്ടിയിട്ടാണ് പറയുന്നത്. നാഡി പറയുക, പുരീതനെ പറയുക, എല്ലാം ഒരു കാര്യം. ഏതാണ്? സുഷുപ്തി സ്ഥാനം. ആ സ്ഥാനത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് സപ്തമി അവിടെയുണ്ട്. നാഡീഷു സൃപ്തോ ഭവതി, നാഡീഷു സപ്തമിയാണ്. അപ്പം അത് അധികരണമായി നാടികളിലാണ് ഉറക്കം. പുരീത ദിശ അവിടെയും സപ്തമിയാണ്. പുരീതത്തി ഇനി തത്ര തത്ര സപ്തമി നിർദ്ദേശസ്യ തുല്യത്വ. ഇവിടെയൊക്കെ സപ്തമ നിർദ്ദേശം എന്ന് വെച്ചാൽ അത് അധികരണത്തെ കാണിക്കുന്നു. സുഷുപ്തി എന്ന് പറയുന്ന നാഡികളിലാണ് സംഭവിക്കുന്നത്. എന്നുവെച്ചാൽ ഇന്നത്തെ ഭൗതിക ശാസ്ത്രജ്ഞന്മാർ പറയുന്ന പോലെ സുഷുപ്തി എന്ന് പറയുന്നത് ബ്രെയിനിലാണ് സംഭവിക്കുന്നത് എന്നാണ്. ഇന്ന് അങ്ങനെ പറയുന്നവരടുത്ത് ചെന്നിട്ട് സുഷുപ്തി ബ്രഹ്മത്തിലാണെന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകും. അതൊരിക്കലും മനസ്സിലാകത്തില്ല. അപ്പൊ ഈ നാഡി എന്ന് പറയുന്നത് ഇന്നത്തെ ഇത് പോലെയാണ്. അന്നും ഇങ്ങനെയുള്ള കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഭൗതികമായി ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ഭൗതികമായിട്ട് അതിനെ വിശദീകരിക്കുകയും ചെയ്യുമ്പോൾ ബ്രെയിൻ എന്ന് പറയുന്നതിന്റെ സ്ഥാനത്ത് അന്ന് നാഡി പുരീതത്ത് എന്നുണ്ട്. പിന്നെ അന്ന് ബന്ധപ്പെടുത്തി പറഞ്ഞ ഹൃദയത്തോട്. കാരണം ഈ ബ്രെയിനിന്റെ പ്രാധാന്യം ഇന്ന് അറിഞ്ഞതുപോലെ അന്ന് അറിഞ്ഞിട്ടില്ലേ. അതുകൊണ്ട് അന്ന് ഹൃദയത്തിനായിരുന്നു പ്രാധാന്യം. രണ്ടായാലും ഒരു ഭൗതികമായ സ്ഥാനം അതാണ് പറയുന്നത്. ഭാഷകാരൻ പറയുന്നത് സുഷുപ്തിക്ക് അങ്ങനെ ഒരു ഭൗതികമായ സ്ഥാനമല്ല, അത് ചൈതന്യത്തിന്റെ ദൃഷ്ടിയിൽ പറയുന്നു. അപ്പോ ശാരീരികമായ വ്യാപാരങ്ങൾ, പ്രവൃത്തികൾ, അതിൻ്റെ ഉപരമണം, ക്രിയ ഉപരമണം എന്നുവെച്ചാൽ ഇന്ദ്രിയങ്ങളുടെയും മറ്റും, അത് മാത്രമല്ല സുഷുപ്തി എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ പൂർണ്ണമായി ക്രിയ ഉപരമണം അത് സംഭവിക്കുന്നില്ല. എന്തുകൊണ്ട്? അവിടെ പ്രാണൻ ഉണർന്നിരിക്കുന്നു. പ്രാണപ്രവൃത്തികളെല്ലാം ശരീരത്തിൽ നടക്കുന്നുണ്ട്. ഒരു തരത്തിലുള്ള ക്രിയാനിവൃത്തിയല്ല സുഷുപ്തി എന്ന് പറയും. അത് ചൈതന്യത്തിന്റെ ഏകീഭവനമാണ് എന്ന് പറയുമ്പോൾ ഇവിടെ ഭാഷകാരൻ പറയുന്നത് പൂർണ്ണമായും ഒരു ആത്മീയമായ കാഴ്ചപ്പാടാണ്. ചൈതന്യത്തിന്റെ തലത്തിൽ ചിന്തിക്കാവുന്ന ഒരു മതാത്മീയം നാടിയുടെയും ഹൃദയത്തിൻ്റെയും ഒക്കെ ഭാഷയിൽ ചിന്തിക്കുകയാണെങ്കിൽ അത് ഭൗതികം. അതാണ് ഇവിടുത്തെ വ്യത്യാസം. ഇവിടെ പൂർവക്ഷി ഭൗതികമായി പറയുന്ന നാടികളിൽ പുരീതത്തി ഇതിയ തത്ര സപ്തമി നിർദ്ദേശസ്യ തുല്യത്വ. അത് ഈ ശ്രുതിക്കനുസരിച്ച് കാര്യങ്ങളെ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കുമ്പോൾ, കാരണം തത്വത്തെ ഗ്രഹിക്കുന്നത് ശ്രവണത്തിലൂടെയാണ്, അങ്ങനെ തത്വത്തെ ഗ്രഹിക്കുന്നു. അതെങ്ങനെ തത്വത്തെ ഗ്രഹിച്ചാലും ഭൗതികമായി ചിന്തിച്ച് മനസ്സിലാക്കിയാലും ആധ്യാത്മികമായി ചിന്തിച്ച് മനസ്സിലാക്കിയാലും ശ്രവണത്തിലൂടെയാണ് അത് ഗ്രഹിക്കേണ്ടത്. പിന്നെ ചിന്തിച്ചതിനെ ഉറപ്പിക്കുന്നു. ഈ ശ്രവണത്തിലൂടെ ചിന്തിക്കുമ്പോൾ എന്തോരോട് ഭാഷയ്ക്ക് പ്രാധാന്യമുണ്ട്, ഏത് ഭാഷ ഉപയോഗിച്ചു, എങ്ങനെ ഭാഷ ഉപയോഗിച്ചു എന്നുള്ള പ്രാധാന്യം വരും. അതാണ് ഇവിടെ സപ്തമിയും പഞ്ചമിയും ഷഷ്ടിയൊക്കെ വരുന്നത്. ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നിടത്ത് എന്താ ഈ പഞ്ചമി ഷഷ്ടി സപ്തമി അങ്ങനെ ചിന്ത. ശ്രവണത്തിലൂടെ ഗ്രഹിക്കുമ്പോൾ ഭാഷ എങ്ങനെ പ്രയോഗിച്ചു എന്ന് മനസ്സിലാക്കിയല്ലേ ആശയം മനസ്സിലാക്കാൻ പറ്റും. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് നമുക്ക് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും മറ്റു പല ഉപായങ്ങളെയും ചെയ്യുന്നു. ഇന്ന് നമുക്ക് കണ്ട് മനസ്സിലാക്കാം, കൂടുതലായി പ്രയോഗങ്ങളിലൂടെ മനസ്സിലാക്കാം. പണ്ടങ്ങനെ അല്ലല്ലോ. തത്വം എന്ന് പറയുന്നത് ആന്തരികം, അതിനെക്കുറിച്ചുള്ള ആശയത്തെ കൈമാറുന്നത് ഭാഷയിലൂടെ, വേറെ വഴികളൊന്നുമില്ല. ഇന്നത്തെ ശാസ്ത്രീയ മാർഗങ്ങളൊന്നുമില്ല. പിന്നെ ഭാഷയെ ആശ്രയിച്ച് തന്നെ ഭാഷയെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും, അതിലൂടെ നിർണയിക്കേണ്ടി വരും എന്ത് തത്വമാണ് പറയുന്നത്. ഇപ്പൊ സുഷുപ്തി സ്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ സപ്തമി ശബ്ദം കണ്ടുകഴിഞ്ഞാൽ അതാണ് അധികരണവും തീരുമാനിക്കും. അതുകൊണ്ടാണ് ഭാഷയിലൂടെ അത് തീരുമാനിക്കുന്നത്. ഇന്ന് ഇതിനല്ല പ്രാധാന്യം വരുന്നത്. ഇന്നും ആശയവിനിമയത്തിന് ഭാഷ വേണമെങ്കിലും ഇന്ന് അതിനല്ല പ്രാധാന്യം. ഭാഷകാരൻ വലിയ യുക്തിവാദിയാണെങ്കിലും കേവലം അനുഭവത്തെ മാത്രം ആശ്രയിച്ചുള്ള യുക്തിയിൽ തൃപ്തിപ്പെടുന്നയാളല്ല. ഭാഷയെ ആശ്രയിച്ചുള്ള യുക്തി ഇവിടെ വേണം, അതായത് വേദത്തെ ആശ്രയിച്ച്. അതാണ് ബ്രഹ്മത്തെക്കുറിച്ച് പറയുമ്പോൾ വ്യാകരണം കടന്നു വരുന്നത്. എന്തിനാണ് ബ്രഹ്മത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ സാറിന് ചോദിക്കും, വ്യാകരണം പഠിച്ചിട്ടില്ലാത്തവരും ബ്രഹ്മജ്ഞാനിയില്ലേ എന്ന് ചോദിക്കും. പക്ഷെ ഈ തരത്തിൽ മനനം ചെയ്ത് മനസ്സിലാക്കുമ്പം അതിന് വ്യാകരണം കൂടാതെ പറ്റത്തില്ല. ഇങ്ങനെ മനനം ചെയ്ത് അറിയുന്നവർക്ക് അത് വേണ്ടി വരുന്നു. ഈ സപ്തമി നിർദ്ദേശം എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലാക്കും? ആധാരവും അധികരണവും എന്നുള്ളത് മനസ്സിലാക്കിയ ഒരാൾക്ക് മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ. സപ്തമ്യാധികരണേച്ച എന്ന് പറയുന്നത് എന്താണെന്നൊക്കെ അറിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് അതെല്ലാം പറയുന്നത്. അത് ആണ് അന്നത്തെ പ്രക്രിയ, വിചാര രീതി അതാണ്. നനു നൈവം സതി സപ്തമി നിർദ്ദേശോ ദർശ്യത സദാസൗമ്യ സദാസമ്പന്നോ ഭൂതി പറയുന്നു. അങ്ങനെ പറയാൻ പറ്റില്ല, എല്ലായിടത്തും സപ്തമി ഇല്ലല്ലോ. സപ്തമി വെച്ചുകൊണ്ട് നിങ്ങളത് ഒരു അധികരണത്തെ തീരുമാനിക്കുകയാണെങ്കിൽ സുഷുപ്തിയുടെ സപ്തമി ഇല്ലാത്തതുകൊണ്ടല്ലോ ഇവിടെ സതാ തൃതീയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സൗമ്യതഥാ സമ്പന്നോ ഭൂതി അവിടെ സപ്തമിയുടെ ഇവിടെ എങ്ങനെ അധികരണത്തെ തീരുമാനിക്കുന്നു. അവർ ഇന്ന് തന്നെ വ്യാകരണമായി ഇവിടുത്തെ ചർച്ച വാക്യത്തിൽ നിന്ന് താല്പര്യത്തെ ഗ്രഹിക്കണ്ടേ? അതുകൊണ്ട് ഇന്നിപ്പോ ഈ അദ്വൈതമൊക്കെ മനസ്സിലാക്കിയിട്ട് പറഞ്ഞു കൊടുക്കുന്നവർ ഇത് പറയേണ്ട ആവശ്യം വരുന്നില്ല. ഇന്നലെ കഴിഞ്ഞ ദിവസം ചോദിച്ചില്ലേ, അതിന്റെ സമാധാനം ഞാൻ പറയുന്നു. സംസ്കൃതം എന്ന് പറയുന്ന അറിയാത്തവർ ഇന്ന് അദ്വൈതം പറയുന്നുണ്ട്. ഇന്ന് ആ ചിന്താരീതി മാറി. അപ്പൊ അങ്ങനെയുണ്ടല്ലോ, സപ്തമിയില്ലാതെയും ശ്രുതി തന്നെ പറയുന്നുണ്ട്. അതിന് സമാനം പറയുന്നു നേഷദോഷം. തത്രാപി സപ്തമ്യർത്ഥസ്യ ഗമ്യമാനത്വ, നേരിട്ട് സപ്തമി ഇല്ലെങ്കിലും സപ്തമിയെ നമുക്കവിടെ ഊഹിക്കാൻ പറ്റും. പ്രത്യക്ഷമല്ല, പക്ഷെ അനുമാനിക്കാം. എങ്ങനെ? വാക്യശേഷോ ഹി തത്ര ആയത്തിന് ഏഷി ജീവ സദ് ഉപസർപ്പതി ഇത്യാഹ അന്യത്ര ആയതനം അലബ്ധ്വാ പ്രാണമേവ ഉപശ്രയതി ഇതി പ്രാണശബ്ദേന തത്ര പ്രകൃതസ്യ സദ ഉപാദാനാത്. കാരണം സപ്തമി എന്തിനാ അടുത്ത് പറയുന്ന ഭാഗത്ത് നിന്ന് തന്നെ മനസ്സിലാക്കാം എന്താണ് ആധാരമെന്നുള്ളത്. വാക്യശേഷോ ഹി, വാക്യശേഷം തുടർന്നു വരുന്ന ഭാഗത്തിൽ തത്ര ആയതന ഏഷി ജീവ, ആയതനത്തെ ഇച്ഛിക്കുന്നവനായ ജീവൻ, ഒരാശ്രയത്തെ പ്രാപിക്കാൻ ഇച്ഛിക്കുന്നവനായ ജീവൻ, സത് ഉപസർപ്പതി നേരെ സത്തിനെ പ്രാപിക്കുന്നു, സത്തിനെ ഉപസർപ്പണം ചെയ്യുന്നു എന്ന് പറയുന്നു. അന്യത്രായതനം അലബ്ധ്വാ, ജാഗ്രതത്തിനും സ്വപ്നത്തിനും ഒരു വിശ്രമസ്ഥാനം കിട്ടിയില്ല. അത് കിട്ടാത്തത് കൊണ്ട്, കാരണം ജാഗ്രത എന്ന് പറഞ്ഞാലും മുഴുവൻ പ്രവൃത്തിയാണ്, സ്വപ്നം എന്ന് പറഞ്ഞാലും വിശ്രമമില്ലാത്ത പ്രവൃത്തിയാണ്. ജാഗ്രത എന്ന് പറയുമ്പോൾ പകലൻ നിർത്തെടുത്ത് കളയരുത്, ഉണർവെന്ന് അർത്ഥം കൊടുക്കണം. ഉണർന്നിരിക്കുമ്പോൾ ജീവന് വിശ്രമമേ ഇല്ല, ഇന്ദ്രിയങ്ങളോ മനസ്സോ എല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. സ്വപ്നത്തിലും അങ്ങനെ തന്നെ, സ്വപ്നം എന്ന് പറഞ്ഞാൽ തന്നെ ഉണർവല്ലേ, ഉണർവെന്ന് പറഞ്ഞാൽ തന്നെ എവിടെയാ വിശ്രമം? അപ്പോൾ ജീവൻ ഓടി നടക്കുകയാണ്, എവിടെയാണെന്ന് വിശ്രമിക്കാൻ പറ്റുന്നത്? ജാഗ്രതിച്ചെന്നും അവിടെ ജാഗ്രത എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വിശ്രമമില്ല. അപ്പോൾ ഉണർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ഇവിടെ ജീവനെ സംബന്ധിച്ച് വിശ്രമമില്ലാത്ത പണിയാണ്. അതുകൊണ്ട് ഇവിടെ പണിയെടുക്കാതെ ആരും ഭക്ഷണം കഴിക്കുന്നില്ല, എല്ലാവരും ഉണർന്നിരിക്കുന്നു, ജോലിയോട് ജോലിയാണ്. പ്രത്യേകിച്ചൊരു പണിയുടെ ആവശ്യമേ ഇല്ല. ശരിക്കും പറഞ്ഞ എല്ലാവർക്കും ഇഷ്ടം പോലെ പണിയുണ്ട്, ഇന്ദ്രിയങ്ങളും മനസ്സും ചേർന്ന് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ പണിയിൽ സംതൃപ്തരല്ല, അതുകൊണ്ട് കൂടുതൽ പണിയാൻ നോക്കുന്നു. കൂടുതൽ പണിയുന്നുണ്ട് മനുഷ്യൻ, ആ അധ്വാനത്തിൽ പിന്നെ കുറച്ചുകൂടി അധ്വാനിക്കുന്നു. അങ്ങനെ വരുമ്പോൾ പിന്നെ ക്ഷീണം കൂടും. അതാണ് പകല് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങിപ്പോകുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഉറങ്ങിപ്പോകുന്ന എന്താ, വെറുതെ ഇരിക്കുമ്പം തന്നെ ഒരു പണിയാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന തന്നെ ഒരു പണിയാണ്. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ കേൾക്കുക എന്ന് പറയുന്ന ഒരു അടുത്തൊരു പണി ഇവിടെ വരും. അതിന് ക്ഷീണിച്ചു പോകും. പ്രത്യേകിച്ച് ഈ പണി ശീലം ഇല്ലാത്തവർക്ക് ക്ഷീണം വരുന്നതാണ്. നമുക്ക് പരിചയമില്ലാത്ത ഒരു ജോലി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ഷീണിച്ചു പോകും. അപ്പൊ വിശ്രമം ആഗ്രഹിക്കും. വിശ്രമം എന്ന് പറഞ്ഞാൽ ഉറക്കം തന്നെ. വേറെ എന്താ വിശ്രമം? അല്ല, വേറെ വിശ്രമവും. അപ്പൊ ക്ഷീണം മാറും. ഇത് ജാഗ്രതത്തിലും സ്വപ്നത്തിലും. അതുകൊണ്ടല്ലേ ഉറങ്ങാൻ കിടന്നു സ്വപ്നം ശരിയായില്ല. എന്ന് പറയും. എന്നുവെച്ചാൽ സ്വപ്നത്തിലവിടെ ഒരുപാട് അധ്വാനിച്ചു. ഒരു സ്വപ്നം മാത്രമല്ല, കടുവയും പുലിയൊക്കെ ഒന്ന് പേടിച്ച് ഓടി എന്തെല്ലാം ചെയ്തു. അങ്ങനെ അധ്വാനിച്ച സ്വപ്നത്തിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് വന്നാൽ വീണ്ടും ആ പ്രയത്നം കൊണ്ട് വീണ്ടും ഉറങ്ങണമെന്ന് തോന്നുന്നു. വീണ്ടും ഉറക്കത്തിലേക്ക് പോകും. അതുകൊണ്ടാണ് ഗാഠനിദ്ര അല്ലാതെ ഏത് സ്വപ്നമായാലും ശരി, ഉണർന്നു കഴിഞ്ഞാൽ ക്ഷീണം വരുന്നതുകൊണ്ടാണ്. അധ്വാനത്തിൽ അധ്വാനം. അന്യത്ര ആയതനം അലബ്ധ, ഇതൊന്നും മനസ്സിലാക്കാതല്ലേ മനുഷ്യൻ കടന്ന് ഈ അധ്വാനിക്കുന്നത്. പ്രാണമേവ ഉപശ്രയത്തെ, അവസാനം പ്രാണനെ തന്നെ പ്രാപിക്കുന്നു, പരമാത്മാവിനെ തന്നെ പ്രാപിക്കുന്നു, തൻ്റെ യഥാർത്ഥമായ ആയതനത്തിൽ തന്നെ വിശ്രമിക്കുന്നു. യഥാർത്ഥമായ ആശ്രയം, ഇരിപ്പിടം അവിടെ തന്നെ വിശ്രമിക്കുന്നു. ഇത് പ്രാണശബ്ദേനത്തത് പ്രകൃതസ്യ സത ഉപാദാനം. അവിടെ ചാന്തോക്യത്തിൽ പ്രാണശബ്ദം കൊണ്ടെല്ലാം പറയുന്നത് സത്തിനെയാണ്. സത് ഏവ സൗമ്യ ഇതമഗ്ര ആസീതെന്നു പറഞ്ഞു തുടങ്ങി ആ സത്ത്. സത്തിലുള്ള വിശ്രമമാണ് സുഷുപ്തി എന്ന് പറയുന്നത്. സച്ചിദാനന്ദത്തിലെന്നും പറയും ചിലടത്ത്. അതിലുള്ള ഈ ജീവന്റെ വിശ്രമം, അതാണ് സുഷുപ്തി. അപ്പൊ സുഷുപ്തിയുടെ സ്ഥാനം ബ്രഹ്മം തന്നെ. ആയതനഞ്ച സപ്തമ്യർത്ഥ. അപ്പൊ അവിടെ സപ്തമ്യർത്ഥം. സപ്തമ്യർത്ഥം എന്ന് പറയുന്നത് എന്താണ്? അധികരണം എന്ന് പറയുന്നത് ഇവിടെ ആയതനമാണ്. ഇവിടെ ആയതനം എന്ന് പറഞ്ഞല്ലോ, എന്ത് പ്രാണനാണ് അവിടെ പറയുന്നത്. വീണ്ടും ചോദിക്കാം, അവിടെ വ്യക്തമായി സപ്തമി പറഞ്ഞില്ലല്ലോ. ഈ പറയുന്നതെന്ന് മനസ്സിലായി. ഇരിക്കാനൊരു സ്ഥലം കിട്ടാത്തതുകൊണ്ട് അവസാനം പ്രാണനിൽ പോയിരുന്നു. അപ്പൊ ഇരിക്കുന്ന സ്ഥലം തന്നെയാണ് അധികരണം. അതാണ് സപ്തമ്യർത്ഥം. ഇതെല്ലാം യുക്തി കൊണ്ട് മനസ്സിലാക്കാം. പക്ഷെ എന്നാലും സപ്തമി ഇല്ലല്ലോ. പറയുന്നുണ്ട് സപ്തമി നിർദ്ദേശവും ഇത്ര വാക്യശേഷിയെ ദൃശ്യം തുടർന്ന് നോക്കുക. അവിടെ സപ്തമി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സതിസമ്പദ്യാമഹേ ചാന്തോക്യത്തിൽ വളരെ പ്രസിദ്ധമായ ഒരു വാക്യം. അവിടെ സത്തിനോട് ഏകീഭവിച്ചു സതിസമ്പദ്യ. പക്ഷെ നിർഭാഗ്യവശാൽ നവിദുഹു അറിയുന്നില്ല. ഉണർന്നു വന്നിട്ട് ഒരുത്തനും പറയുന്നില്ല, ഞാൻ ഇതുവരെ ബ്രഹ്മത്തിലായിരുന്നു വിശ്രമിച്ചതെന്ന് ആരും പറയുന്നില്ല. സതിസമ്പദ്യാമഹി, എല്ലാവരും തൻ്റെ കാര്യം മാത്രമല്ല, ആരൊക്കെ സുഷുപ്തിയിലേക്ക് പോകുന്നോ അവരെല്ലാം അവിടെ ബ്രഹ്മസ്വരൂപികളായിരിക്കുകയാണ്, വിശ്രമിക്കുന്നു. ജാഗ്രതനും ബ്രഹ്മസ്വരൂപി തന്നെ, പക്ഷെ ഇവിടെ വിശ്രമമില്ല, ക്ലേശങ്ങളാണ് ജാഗ്രതത്തിലായാലും സ്വപ്നത്തിലായാലും. സുഹൃത്തിൽ അങ്ങനെയല്ല, സർവക്ലേശ വിനിർമുക്തനായി ആനന്ദസ്വരൂപനായി അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. അറിയുന്നില്ല എന്നൊരു കാര്യം. എന്താ അറിയാത്തത്? അറിയുന്നതിനുള്ള ഉപായങ്ങളൊന്നും അവിടെ ഇല്ല. ഗുരുവില്ല, ശാസ്ത്രമില്ല, ഉപദേശമില്ല, ഗ്രഹിക്കേണ്ട ഇന്ദ്രിയങ്ങളില്ല, മനനം ചെയ്യേണ്ട മനസ്സില്ല, ഒന്നുമില്ല. ഇപ്പം ബ്രഹ്മമായിരുന്നിട്ടും ഒന്നും അറിയാൻ കഴിയുന്നില്ല. ഇപ്പോ ബ്രഹ്മത്തിൻ്റെ ആ നിർവിശേഷ സ്വഭാവം സുഹൃത്തിൽ നിന്നേ മനസ്സിലാക്കാൻ പറ്റും. വേറെ ഒന്നുമില്ല ഇവിടെ ആ നിർവിശേഷതയെ കാണിച്ചുതരാൻ. ഇത് വിഷുമാരി തന്നെ അതറിഞ്ഞു, അതാണ് പരമാർത്ഥമാണ്. സർവത്ര ച വിശേഷ വിജ്ഞാന ഉപരമണ സുഷുപ്തം എന്ന വിശേഷ്യത. അപ്പൊ നാഡിയിൽ പോയി ഉറങ്ങിയെന്ന് പറഞ്ഞാലും ശരി, പുരീതത്തിൽ ഉറങ്ങിയെന്ന് പറഞ്ഞാലും ശരി, ഹൃദയാകാശത്തിൽ ഉറങ്ങിയെന്ന് പറഞ്ഞാലും ശരി, സത്തിൽ ഉറങ്ങിയെന്ന് പറഞ്ഞാലും ശരി, ഇങ്ങനെ പറയുന്നിടത്തെല്ലാം വിശേഷ വിജ്ഞാന ഉപരമണം, വിശേഷ വിജ്ഞാനങ്ങളില്ല എന്നുള്ളിടത്ത് എന്ന വിശേഷ്യത്തെ, അതിലൊരു മാറ്റമില്ല. അത് പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. സുഷുപ്തിയിൽ ഒരു തരത്തിലുള്ള വിജ്ഞാനവും ഇല്ല, വിശേഷ വിജ്ഞാനങ്ങളൊന്നുമില്ല. അത് സർവത്തിൻ്റെ ഉപരമണം അവിടെ സംഭവിച്ചിരിക്കുകയാണ്. ഒന്നിനെ അവിടെ അറിയുന്നില്ല, യാതൊന്നിനെ അറിയുന്നില്ല. ഉണർന്നതിന് ശേഷം നമ്മളങ്ങനെ തന്നെ പറയും, എന്താണ്, ഒന്നും അറിഞ്ഞില്ല. അല്ല, എന്തിനെങ്കിലും അറിഞ്ഞു എന്ന് പറയാൻ കഴിയുന്നില്ല. അതാണ് ഇവിടെ പറയുന്നത്, വിശേഷ വിജ്ഞാന ഉപരമണം സുഷുപ്തം, ആ സുഷുപ്ത സ്ഥാനം എന്ന് പറയുന്നതാണ്. പിന്നെ സുഷുപ്തിയിൽ ആനന്ദത്തെ അനുഭവിച്ചു, സുഷുപ്തിയിൽ അജ്ഞാനത്തെ അനുഭവിച്ചു എന്നൊക്കെ പറയുന്നത്, അതിൻ്റെ ഒരു അർത്ഥം തോന്നുന്നു എന്ന് സാറിന് പറയാറുണ്ടല്ലോ. അപ്പോ ഇവിടെ ഇപ്പോ ഭാഷകാരൻ പറയുന്നത്, അവിടെ സംഭവിച്ചിരിക്കുന്നത് വിശേഷ വിജ്ഞാന ഉപരമണമാണ്. അതെവിടെ ഉറങ്ങിയെന്ന് സങ്കല്പിച്ചാൽ, ഈ പറയുന്നതിപ്പോ പൂർവപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്. നാടിയിലോ വേറെ എവിടെയെങ്കിലുമാണ് സുഷുപ്തി സ്ഥാനം എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ സുഷുപ്തി സ്ഥാനം എന്ന് പറയുന്നത് പറ്റിയംഗമാണ്, മെത്ത, കട്ടില്, കിടക്ക, അതൊക്കെ. അതല്ല ഇവിടുത്തെ സുഷുപ്തി സ്ഥാനം. ഭൗതികമായും ആധ്യാത്മികമായും നിർദ്ദേശിക്കുന്ന സുഷുപ്തി സ്ഥാനം, നാടികളെന്നും മറ്റും പറയുമ്പോൾ ഭൗതിക സ്ഥാനം, സത്തെന്ന് പറയുമ്പോൾ ആധ്യാത്മിക സ്ഥാനം. അതെവിടെ ഉറങ്ങിയാലും വിശേഷ വിജ്ഞാനം ഇല്ല. അവനൊന്നും അറിഞ്ഞില്ലെന്ന് പറയുന്നതോ, അതാണ് അധികരണത്തെ കുറിച്ചാ പറയുന്നത്. അവിടെ സത്ത് തന്നെ ആയിരുന്നു, പക്ഷെ നമ്മള് പറയുന്നില്ലേ ഒന്നും അറിഞ്ഞില്ല എന്ന് ഇപ്പോൾ ഉണർന്നപ്പോൾ എനിക്ക് ഓർക്കാൻ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാനവിടെ അറിവില്ലായ്മ അറിഞ്ഞുകൊണ്ടിരുന്നു എന്നല്ലേ കേട്ടിട്ടുള്ളത്. നമ്മുടെ മനസ്സിൽ പതിഞ്ഞു പോയിരിക്കുന്ന വേദാന്തം, അദ്വൈതമല്ല വേദാന്തം, അതങ്ങനെ തന്നെ. അതങ്ങനെ ശരിയാകും, സകല വിജ്ഞാനവും അവിടെ ഉപരമിച്ചെങ്കിൽ, അല്ലെങ്കിൽ വിശേഷ വിജ്ഞാനങ്ങളെല്ലാം അവിടെ ഞാൻ എന്തിനെങ്കിലും അറിഞ്ഞു എന്ന് വന്നു കഴിഞ്ഞാൽ അത് വിശേഷ വിജ്ഞാനമായി. ഭാഷകാരൻ പറയുന്ന വിശേഷ വിജ്ഞാന ഉപരമണം, ഉപരമം അവിടെ സംഭവിച്ചില്ല എന്നർത്ഥം. പക്ഷെ അങ്ങനെയല്ലേ പഠിച്ചു വച്ചിരിക്കുന്നത്. എത്ര ചിന്തിച്ചാലും ശരി മനസ്സിലാക്കുന്നതിന് തടസ്സമായിരിക്കുന്നു. അതാണ് അങ്ങനെ മനസ്സിൽ ഉറച്ചു പോയിരിക്കുകയാണ്. വേദാന്ത വിദ്യാർത്ഥികളുടെ മനസ്സിൽ എന്തോ അവിടെ അറിവില്ലായ്മ അറിഞ്ഞു, ഇപ്പൊ സ്മരിക്കുന്നു. വേദാന്ത വിദ്യാർത്ഥികൾ മാത്രമല്ല, പ്രൗഢ പണ്ഡിതന്മാരും അങ്ങനെ പറയുന്നുണ്ട്. അതും ഇതും കൂടെ എങ്ങനെ ചേരും? അങ്ങനെ ചേരും. അപ്പോൾ ഉണർന്ന ശേഷം ഒരാളെന്താ പറയുന്നത്? ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് എന്തിനെങ്കിലും അറിഞ്ഞെന്ന് അർത്ഥമുണ്ടോ? അങ്ങനെയാണ് ഓരോരുത്തർ വ്യാഖ്യാനിക്കുന്നത്. ഒന്നും അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ എന്തോ അറിഞ്ഞെന്ന് അർത്ഥമുണ്ടെന്നാണ്. അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അറിഞ്ഞു എന്നൊരർത്ഥമില്ല. ഒരു തരത്തിലും അങ്ങനെ ഒരർത്ഥം എടുക്കാൻ പറ്റില്ല. അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അറിഞ്ഞില്ല എന്നാണ്. ശരി, ഇനി ആരെങ്കിലും പറയുന്ന കേട്ടിട്ട് അറിഞ്ഞില്ല എന്നൊരാൾ പറയുന്ന കേട്ടിട്ട് എന്തോ ഒരു അറിവുണ്ടായിന്ന് ഭ്രമം വരാം. അങ്ങനെ സംഭവിച്ചുകൂടാകില്ല. എന്നിട്ട് വേണമെങ്കിൽ പറയാം, എന്താണ് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മയെ അറിഞ്ഞെന്നാണ് എന്ന് പറയാം. എന്തിനെങ്കിലും അറിഞ്ഞെന്നാണ്. പക്ഷെ ഇവിടെ അതല്ല സംഗതി. ഇവിടെ എന്താണ്? ഇവിടെ എന്താ വിശേഷത? സ്വാനുഭവത്തെ കുറിച്ചാണ് പറയുന്നത്. സ്വാനുഭവം എന്ന് വെച്ചാൽ തന്റെ അവസ്ഥയെ കുറിച്ചാണ് പറയുന്നത്. ഉണർന്നിട്ട് ഉണർന്നതിന് ശേഷം പറയുന്നത് തന്റെ തന്നെ അനുഭവത്തെ കുറിച്ചാണ്. അപ്പൊ തനിക്കൊരു അനുഭവം ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും അറിഞ്ഞില്ല എന്നിങ്ങനെ പറയാൻ പറ്റും? നമ്മൾ പറയുന്നു ഉണർന്നതിന് ശേഷം പറയുന്നത് ഉറങ്ങിയ അനുഭവത്തെ കുറിച്ചാണ്. അനുഭവമാണെങ്കിൽ അനുഭവത്തെ അറിഞ്ഞു എന്നല്ലേ പറയാൻ പറ്റൂ? അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റും? പറ്റുമോ? പക്ഷെ ഇവിടെ എന്താ പറയുന്നത്? സർവ്വസാധാരണമായി സർവ ജീവികളും പറയുന്നു. സ്വപ്നം കണ്ട പറയും, ഞാൻ സ്വപ്നം കണ്ടു. പക്ഷെ ഉറങ്ങിയാൽ അറിഞ്ഞില്ലെന്നാ പറയുന്നു. അപ്പോൾ ഉറക്കം എന്ന് പറയുന്നത് എന്താ? ഒരനുഭവമല്ലേ? അനുഭവമാണെങ്കിൽ അനുഭവത്തെ നിഷേധിക്കാൻ പറ്റുമോ? അപ്പോൾ സുഷുപ്തിയിലും അനുഭവം ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടി വരും. കാരണം സുഷുപ്തി ഒരു അനുഭവമാണ്. അപ്പം പിന്നെ അറിഞ്ഞില്ല എന്ന് പറയുന്നതിന് എന്താ അർത്ഥം പറയുന്നു? അറിഞ്ഞു എന്നങ്ങനെ അർത്ഥം പറയാൻ പറ്റും? സുഷുപ്തി അനുഭവമാണെങ്കിൽ അറിഞ്ഞില്ല എന്ന് പറയുന്നതിന് ഒരർത്ഥമില്ല. അവിടെ എന്തോ അനുഭവം ഉണ്ടായിരുന്നു എന്ന് തന്നെ വരും. അപ്പൊ സുഷുപ്തി ഒരു അനുഭവമാണെന്ന് പറയുന്നു, സുഷുപ്തിയിലൊന്നും അറിഞ്ഞില്ലെന്നും പറയുന്നു. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? വിജ്ഞാനം ഇല്ലെന്നാണ് ഇവിടെ പറയുന്നത്. വിശേഷ വിജ്ഞാനരഹിതം, സ്വരൂപ വിജ്ഞാനം എന്ന് പറയുമ്പോൾ സ്വരൂപത്തെ അറിഞ്ഞെന്നാണ് അർത്ഥം. വിജ്ഞാനം എന്ന് പറയുന്നത് അറിവിനെയാണ്. വിജ്ഞാനം എന്ന് പറയുന്നത് ഒരു തരത്തിന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പം ജ്ഞാനം ഉണ്ടെങ്കിലും ജ്ഞാനസ്വരൂപം തന്നെയാണ്. അദ്വൈതത്തിൻ്റെ ഭാഷയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ജ്ഞാനം വിജ്ഞാനം സ്വരൂപം തന്നെ. അതിന് സുഷുപ്തി വരെ പോകേണ്ട കാര്യമില്ല. ഇവിടെയും അങ്ങനെ തന്നെ, സ്വപ്നത്തിലും അങ്ങനെ തന്നെ, എല്ലായിടത്തും വിജ്ഞാന സ്വരൂപം തന്നെ. ശരിയാണ്, സ്വരൂപം ഇവിടെ ഉള്ളതുപോലെ തന്നെ സുഷുപ്തിയിലും ഉണ്ടായിരുന്നു. അത് വിവാദമുള്ള കാര്യമില്ല. ഇവിടെ വിജ്ഞാനത്തെ സംബന്ധിച്ചാണ് ചോദിക്കുന്നു. ഒന്നും അറിഞ്ഞില്ലെന്ന് പറയുന്നു, പിന്നെ വിജ്ഞാനത്തെക്കുറിച്ചും പറയുന്നു, അനുഭവത്തെക്കുറിച്ച് പറയുന്നു. നമ്മുടെ ഭ്രാന്തിയല്ലേ? അങ്ങനെ ഒരാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ഭ്രാന്തിയാണ്. ആ, അതാണ് വിശേഷജ്ഞാനം എന്ന് പറഞ്ഞാൽ. അതാ വിശേഷജ്ഞാനം ആദ്യമാണ് ഇവിടെ പറയുന്നത്. വിശേഷ വിജ്ഞാനം ഉണ്ടായി നശിക്കുന്ന ആരും വിശേഷജ്ഞാനം ഇല്ല. അത് ശരിയാണ്. സുഷുപ്തി അത് ശരിയാണ്. ആർക്കും പറയാൻ കഴിയത്തില്ല സുഷുപ്തിയിൽ തനില്ലായിരുന്നു. കാരണം പറയുകയാണ് എന്താണ്, ഞാൻ സുഖമായി ഉറങ്ങി. പിന്നെന്താ ഉണ്ടായിരുന്നു? താനപ്പാനുഭവം എന്തേ? താൻ അപ്പൊ അനുഭവം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സുഷുപ്തി അനുഭവം ഉണ്ടായിരുന്നു, ഇതേയാണ് ചോദ്യം. സുഷുപ്തിയിൽ അനുഭവമില്ല. ശരി, സുഷുപ്തിയിൽ അനുഭവമല്ല. ഒന്നും അറിയാതെ ഉറങ്ങി എന്ന് ജാഗ്രതയിൽ പറയുന്നത് സുഷുപ്തിയിലെ അനുഭവത്തെക്കുറിച്ചല്ലേ? പിന്നെ എന്തിനെ കുറിച്ചാ? എല്ലാ അനുഭവങ്ങളുടെയും അഭാവം സുഷുപ്തിയിലുണ്ടായിരുന്നു. ശരി, എല്ലാ അറിവിന്റെ അഭാവം ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ അവിടെ അറിവേ ഉണ്ടായിരുന്നില്ല, അനുഭവമേ ഒരനുഭവം ഉണ്ടായിരുന്നില്ല എന്നല്ലേ പറയുന്നത്? ശരി, അത് യുക്തി. അപ്പൊ സുഷുപ്തിയിൽ ഒരനുഭവം ഇല്ലായിരുന്നെങ്കിൽ സുഷുപ്തി അനുഭവം എന്ന് പറയുന്ന ഒന്നില്ലേ? ജാഗ്രതത്തില് പറയുന്നത് തന്നെ. ഇപ്പൊ നമുക്ക് ജാഗ്രതയിലേ പറയാൻ പറ്റും, ഇനി സുഷുപ്തി പോയി നമുക്ക് വർത്തമാനം പറയാൻ പറ്റും. ഉണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ജാഗ്രതയിലേ പറയാൻ പറ്റും. ആ ഒരു പരിമിതി ഉണ്ട്. ആ പരിമിതിയിൽ നിന്നുകൊണ്ടേ സുഷുപ്തിയെ കുറിച്ച് സംസാരിക്കാൻ പറ്റും. അല്ല, സുഷുപ്തി പോയി ആർക്കും സംസാരിക്കാൻ പറ്റും. ആ, എങ്ങനെ പറയും ഉണ്ടെന്നും ഇല്ലെന്നും? ജാഗ്രത സുഷുപ്തി അനുഭവം എന്ന് പറയാൻ പറ്റില്ല. സാറിന് പറയുന്നത് സുഷുപ്തിയിൽ അജ്ഞാനത്തിന്റെ അനുഭവം ഉണ്ടായിരുന്നു, ജാഗ്രതയിൽ അതിനെ സ്മരിച്ചിട്ട് പറയുന്നു. അതാണ് സാറിന് അദ്വൈതികളിൽ നല്ലൊരു വിഭാഗം പറയുന്നത്. അങ്ങനെയാണ്, സുഷുപ്തിയിൽ അജ്ഞാനത്തെ അറിഞ്ഞു, ജാഗ്രതയിൽ സ്മരിക്കുന്നു. അപ്പോൾ പറയുന്നത് ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നത് സുഷുപ്തിയിലെ അനുഭവത്തിന്റെ സ്മരണയെന്നാണ് എന്നോട് പറയുന്നത്. ഇങ്ങനെ ഒരു സ്മരണ ഉണ്ടാകണമെങ്കിൽ സുഷുപ്തിയിൽ അനുഭവം ഉണ്ടായിരുന്നിരിക്കണം. അതാണ് എന്റെ യുക്തി. ഇതൊരു സ്മരണയായി സ്വീകരിക്കുമ്പോൾ അനുഭവിക്കാത്ത സ്മരിക്കാൻ ഒക്കത്തില്ല. അനുഭവിച്ചതേ സ്മരിക്കാൻ പറ്റും. അപ്പൊ സുഷുപ്തിയിൽ അജ്ഞാനത്തെ അനുഭവിച്ചു, അതുകൊണ്ട് ജാഗ്രതയിൽ അതിനെ സ്മരിച്ചിട്ട് പറയുന്നു. അപ്പൊ സുഷുപ്തിയിൽ അജ്ഞാന അനുഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അനുഭവത്തെ അംഗീകരിക്കുമ്പോൾ അവിടെ അനുഭവത്തിനൊരു വിഷയം വേണം. ആ വിഷയം എന്ന് പറയുന്നതാണ് അജ്ഞാനം. അജ്ഞാനത്തെയാണ് അനുഭവിക്കുന്നത്. അപ്പം എന്താ അജ്ഞാനം പറയുന്നത്? ഭാവരൂപത്തിലുള്ള ഒരു അജ്ഞാനമാണ്. ആ അജ്ഞാനം ആണ് പിന്നീട് ജഗത് സൃഷ്ടിക്ക് കാരണമായിരിക്കുന്നു. ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു പ്രക്രിയ അദ്വൈതത്തിലുണ്ട്. ഏത് അല്ല, അവിടെ ഭാഷകാരൻ ബീജത്തെ വ്യാഖ്യാനിക്കുന്നത് വേറെ അർത്ഥത്തിലാണ്. അല്ല, അത് അവിടെ നിന്നല്ല. അവിടെ നിന്ന് വെച്ചാൽ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അജ്ഞാന ബീജം എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? ഗ്രഹണാഭാവം, അഗ്രഹണം എന്നാ പറയുന്നത്. അവിടെ ഗ്രഹണം ഉണ്ടായില്ലെന്നാണ്. അഗ്രഹണം എന്ന് പറയുന്നത് ഗ്രഹണ അഭാവം ഒന്നും എടുക്കാൻ പറ്റും, അഭാവത്തെ ഭാവമായിട്ട് എടുക്കാൻ പറ്റത്തില്ല. അല്ല, അത് ഭാഷകാരൻ അവിടെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ല, അതവിടെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ആർക്കും വായിച്ചാലും മനസ്സിലാകും. അവിടെ അത് സ്പഷ്ടമാണ്. ബീജനിദ്ര യുത പ്രാജ്ഞ എന്ന് പറയുന്നതിൻ്റെ ഭാഷ എടുത്ത് നോക്കിയാൽ മതി. അവിടെ ആർക്ക് സംശയം ഉണ്ടാകത്തില്ല. അല്ല, ഭാഷകാരൻ ചിലയിടത്ത് അവിദ്യാശക്തി എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. ബ്രഹ്മസൂത്രത്തിൽ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. ഈ അവിദ്യാശക്തി എന്നുള്ള പ്രയോഗമാണ് അവിടെ സുഷുപ്തിയിൽ അങ്ങനെ ഒരു ശക്തി ഉണ്ടെന്ന് ഉള്ള ഇത് വന്നത് എന്നുള്ള ഒരു പ്രക്രിയ വന്നത്. പ്രക്രിയ ശരിയോ തെറ്റോ എന്നുള്ളതല്ല ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത്, എന്താണ് പ്രക്രിയ എന്നുള്ളതാണ്. അത് ശരിയോ തെറ്റോ എന്ന് ഓരോരോ ആചാര്യന്മാരോരോ പ്രക്രിയകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ശരിയോ തെറ്റോ എന്ന് ചിന്തിക്കേണ്ട, ചിന്തിച്ച് തീരുമാനിക്കാനുള്ള ജോലിയൊന്നും നമ്മളെ ആരും ഏൽപ്പിച്ചിട്ടില്ല. അപ്പം നമ്മൾ എന്താണ് പ്രക്രിയ എന്ന് മനസ്സിലായോ മനസ്സിലാക്കുകയാണെന്നാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ ഇന്ന ആചാര്യം പറഞ്ഞ് ശരി, മറ്റേ ആചാര്യം പറഞ്ഞ് തെറ്റ് അങ്ങനെ പറയാൻ വേണ്ടിയിട്ടല്ല. മനസ്സിലാക്കുക എന്താണെന്നുള്ളത്. ഇതെല്ലാം നാനാ പ്രക്രിയകളായി സ്വീകരിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അദ്വൈതത്തിൽ ഒരു പ്രക്രിയ പോലെ ആയിരിക്കില്ല, വേറെ ചിന്താ രീതികളാണ്. അതിൻ്റെ ശരി തെറ്റുകളെ കുറിച്ച് അല്ല നമ്മൾ ചിന്തിക്കുന്നത്. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളത് ഏത് ശരി ഏത് തെറ്റ് അങ്ങനെ ചിന്തിക്കുക. ഇനി ഒരു വാദത്തിന് വേണ്ടി വേണമെങ്കിൽ ഏതിനെ ശരിയെന്ന് സമർത്ഥിക്കാം, തെറ്റെന്ന് പറയാം. അതൊക്കെ നമ്മുടെ കഴിവ്. ഇവിടെ അതല്ല ആവശ്യം. എന്താണ് ആ പ്രക്രിയ എന്ന് മനസ്സിലാക്കുക. പ്രക്രിയ മനസ്സിലാക്കുന്നു, പ്രക്രിയ ശരിയോ തെറ്റോ എന്ന് മനസ്സിലാക്കാനല്ല. പിന്നെയോ അത് തത്വനിശ്ചയത്തിന് വേണ്ടിയിട്ടാണ്. എന്താണ് തത്വം എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അവിടെ പിന്നെ ജയവും തോൽവിയും ഒന്നുമില്ല, വാദപ്രതിവാദങ്ങളൊന്നുമില്ല, നിശ്ചയത്തിലെത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ്. അത് മനസ്സിലാക്കാതെ ആരെങ്കിലും പ്രക്രിയകളെ കിടന്ന് വാദപ്രതിവാദം നടത്തി ജയിക്കുകയോ തോക്കുകയൊക്കെ ചെയ്യും, അത് നിശ്ചയത്തിലെത്തിച്ചേരാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ മാണ്ഡവികത്തിലൊക്കെ ഭാഷകാരൻ സ്പഷ്ടമായി തന്നെ ഭാഷ്യം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എത്രയോ തവണ അത് വ്യാഖ്യാനിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അതേ കാര്യം വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ല. അപ്പോ ഇവിടെ നമ്മൾ പറയുന്ന ആ കാര്യത്തെ കുറിച്ചല്ല. ഇവിടെ ഭാഷ്യകാരൻ പറയുന്നു, സുഷുപ്തിയിൽ വിശേഷ വിജ്ഞാന ഉപരമ സംഭവിച്ചു എന്നാണ്. അത് എന്താണ് അതിന്റെ താല്പര്യം എന്നുള്ളതാണ് ഇവിടെ ചിന്തിക്കേണ്ടത്. വിശേഷ വിജ്ഞാനങ്ങളെല്ലാം വിരമിച്ചെങ്കിൽ ഉണർന്നു കഴിയുന്ന ഒരാളിന് പറയാൻ കഴിയുമോ സുഷുപ്തി എന്റെ ഒരു അനുഭവമായിരുന്നെന്ന്? അനുഭവം വിശേഷ വിജ്ഞാനമാണ്. വിശേഷ വിജ്ഞാന ഉപരമണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കേട്ടില്ല. സത്സമ്പത്തി തന്നെ, അതിനാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. സത്സമ്പത്തിയാണ് ഭാഷകാരൻ തന്നെ പറയുന്നത്, വിശേഷ വിജ്ഞാന ഉപരമണം. അത് അനുഭവമാണോ അല്ലേ എന്നാണ് ഇവിടുത്തെ ചോദ്യം. എല്ലാ അനുഭവങ്ങളിലെയും സ്വരൂപം അതാണ്. അവിടെ എല്ലാ അനുഭവം ഇല്ലല്ലോ, പിന്നെ എങ്ങനെ അനുഭവത്തിൽ എല്ലാ അനുഭവങ്ങളുടെയും സ്വരൂപമാണ്? അനുഭവം എന്നുള്ള വാക്കിനെ ഒരു ഇതായിട്ടെടുത്തിട്ട് അനുഭവം എന്നുള്ള വാക്കിന് സ്വരൂപം എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ഉപയോഗിക്കുന്നത്. ആ അനുഭവം, അതായത് ഇവിടെ പറയുന്ന അറിവ്, ജ്ഞാനം. ആ ജ്ഞാനം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ വ്യത്യാസം, നമ്മളെ അനുഭവം എന്ന് സാധാരണ പറയുന്നത് വിശേഷ വിജ്ഞാനത്തെയാണ്. നമ്മൾ ഭാഷ പ്രയോഗിക്കുന്നതിനും അർത്ഥം മനസ്സിലാക്കുന്നതിനും വരുന്ന വ്യത്യാസമാണത്. വിശേഷ വിജ്ഞാനത്തെ നമ്മൾ അനുഭവം എന്ന് പറയാറുണ്ട്. എനിക്ക് ആ അനുഭവം ഉണ്ടായി, ഈ അനുഭവം ഉണ്ടായി, വേറെ അനുഭവം ഉണ്ടായി, അതിനെ നമ്മളങ്ങനെ പറയാറുള്ളൂ. അപ്പൊ സുഷുപ്തി അനുഭവം എന്ന് എവിടെയെങ്കിലും ആരെങ്കിലും രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ അവിടെ അനുഭവത്തിന്റെ അർത്ഥം വിശേഷ വിജ്ഞാനമെന്നല്ല. അവിടെ അനുഭവത്തിന്റെ അർത്ഥം നിരുപാധികമായ തന്റെ സ്വരൂപം എന്നാണ്. അതിന് അനുഭവം എന്നുള്ള ശബ്ദം പ്രയോഗിക്കാം, സത്തെന്നുള്ള ശബ്ദം പ്രയോഗിക്കാം, ആനന്ദം എന്നുള്ള ശബ്ദം പ്രയോഗിക്കാം, ഈ ശബ്ദം പ്രയോഗിക്കാം. സുഹൃത്തി വരുമ്പോൾ അതിന് പ്രയോഗിക്കുന്ന ശബ്ദം ആനന്ദം എന്നാണ്. എന്തുകൊണ്ട്? അതാണ് ഇവിടെ പറഞ്ഞത്, അന്യത്ര ആയതനം അലബ്ധ്വാ. ബാക്കിയുള്ളിടത്തെല്ലാം അയാൾ ക്ഷീണിച്ചു ജീവൻ. അവിടെ ചെന്നപ്പോൾ പരിപൂർണ വിശ്രാന്തിയാണ്, ഇതൊന്നുമില്ല അവിടെ, ഈ ക്ഷീണമൊന്നുമില്ല. അതുകൊണ്ടത് പരിപൂർണ വിശ്രാന്തി ആണ് അവിടെ ആനന്ദം എന്ന് പറയുന്നത്. അത് ആ സ്വരൂപമാണ്, അല്ലാതെ അറിയുന്ന ആനന്ദമല്ല, അനുഭവിക്കുന്ന ആനന്ദമല്ല. ആനന്ദത്തിനൊരു സ്വരൂപമുണ്ടെങ്കിൽ അതാണത്. വിശേഷ വിജ്ഞാനത്തെ നിഷേധിക്കാൻ വേണ്ടി പറഞ്ഞു, ഒന്നും അറിഞ്ഞില്ല. പിന്നെ അവിടെ ശേഷിക്കുന്നതിന് അറിവ് അല്ലെങ്കിൽ അനുഭവം എന്ന് പറഞ്ഞാൽ അത് സ്വരൂപം. സത്തെന്ന് പറഞ്ഞാലും സദാസൗമ്യ സദാസമ്പന്ന ബോധി എന്ന് പറഞ്ഞാലും സ്വരൂപം. ഇനി സുഖമായി ഉറങ്ങി എന്ന് പറയുന്നിടത്തും ആ സുഖം എന്ന് പറയുന്നത് എന്താണോ, ഇവല സ്വരൂപമാണോ? അല്ല, ഏതെങ്കിലും വിശേഷ വിജ്ഞാനം കൊണ്ട് അനുഭവം കൊണ്ട് അനുഭവിച്ച ഒന്നല്ല അവിടെ. രണ്ടാമതെങ്ങനെ അവിടെ ഒരു വസ്തു ഇല്ല. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ പറയുന്നത്, സുഷുപ്ത സ്ഥാനം ബ്രഹ്മ. അത് പറയാൻ വേണ്ടിയിട്ടാണ് വിശേഷ വിജ്ഞാന ഉപരമണം എന്ന് പറയുന്ന കാര്യം പറയുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. അത് അങ്ങനെയും പറയും, അത് അത് തന്നെ എൻ്റെ അർത്ഥം.